ബ്രഹ്മചാരി അനീഷിന്റെ ചോദ്യമാണ്, സന്യാസത്തിന് ആരാണ് യോഗ്യൻ? ഈ ലോകത്ത് ഒരു യോഗ്യത ആവശ്യമില്ലാത്ത ഒരു ഏർപ്പാടാണ് ഈ സന്യാസം. നിങ്ങളിപ്പോ ഒരു ക്ലാസ് 4 ജീവനക്കാരനാണെങ്കിൽ കുറഞ്ഞത് 7 ക്ലാസ് വരെയെങ്കിലും പഠിച്ചിരിക്കുന്നു എന്നുവെച്ചാൽ ഒപ്പിട അറിഞ്ഞിരിക്കുന്നു. സന്യാസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒപ്പിട അറിയാത്ത സെക്രട്ടറിമാരുണ്ടായിട്ടുണ്ട്, മൊത്തം ഇത്രയും സ്ഥാപനങ്ങളൊക്കെ വരുന്നു, പ്രസിഡന്റും ഉണ്ടാകും. പിന്നെ സന്യാസത്തിന് എന്താ യോഗ്യത? എന്തോ ഒരു യോഗ്യതയും വേണം, ആർക്കും ആകാം. ആര് യോഗ്യത ചോദിക്കത്തു? വിദ്യാഭ്യാസം, ആരോഗ്യം, അല്ലെങ്കിൽ ഔപചാരികമോ അനൌപചാരികമായ വിദ്യാഭ്യാസം ഒന്നും ആവശ്യമില്ല. തീർന്നു സംശയം? തീർന്നു. അല്ല, ഈ എഴുതിത്തന്നതിലെ അല്ല, ഞാൻ പറയട്ടെ. ഈ കുറെ ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ടായത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി എനിക്ക് തോന്നിയാണ്, സന്യാസത്തിന് ആരാണ് യോഗ്യം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് എന്റെ അഭിപ്രായമാണ്, സന്യാസത്തിന് ഒരു യോഗ്യത ആവശ്യമില്ല. കാരണം എന്താണ്, മിനിമം 7 ക്ലാസ് യോഗ്യതയാണ് ക്ലാസ് 4 ജീവനക്കാർക്കുണ്ട്. സന്യാസത്തിന് അതിന്റെ ആവശ്യമില്ല. പിന്നെ എന്താ യോഗ്യത? ഒരു യോഗ്യത ഇല്ലാത്തവനും സന്യാസിയാകാം. പഠിപ്പ് വേണ്ട, ഒന്നും വേണ്ട. അതിന് ഉദാഹരണം സുഗീര് തന്നെയാണ്. ഒപ്പിടാ അറിയാത്തവരോട് സെക്രട്ടറി ആയിട്ടുണ്ട്, പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്താ സന്യാസത്തിന് എന്തിനാ യോഗ്യത? ഇനി എന്താണ് ചോദിക്കാനുള്ളത്? അതല്ലേ ഈ പറഞ്ഞത്, ഒപ്പിടാൻ അറിയാത്തവരുകൂടെ സന്യാസിയായിരുന്ന ഈ മൊത്ത സ്ഥാപനങ്ങളും ഭരണം നടത്തിച്ചു. പിന്നെ സന്യാസത്തിന് എന്തിനാ യോഗ്യ? എന്ത് യോഗ്യത നിങ്ങൾ ഉദ്ദേശിക്കുന്നു? യോഗ്യത എന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷൻ. അതാണെങ്കിലും ഒരു യോഗ്യതയും വേണ്ട സന്യാസിയാവും, ആർക്ക് വേണമാകാം. ആരും ചോദിക്കത്തുമില്ല എന്തിനാണ്. ഇവിടുത്തെ കാര്യം തന്നെ പറഞ്ഞത്, ഒരു യോഗ്യതയും വേണ്ട, ആർക്കും സന്യാസിയാവും. സന്യാസി ആകണമെന്ന് ഒരാൾക്ക് താല്പര്യമുണ്ട്, ഒരാശ്രമത്തിൽ ചെന്ന് സന്യാസത്തിനാണ് വന്നത്, ശരി, ഇവിടെ നിന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റും. പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? കാവ്യ കൊടുക്കുന്നു, സന്യാസമായി. പിന്നെ ഓരോ സ്ഥാപനത്തിന്റെ രീതി അനുസരിച്ച് ഇവിടെ ആണെങ്കിൽ മെമ്പറാവുന്നു, സെക്രട്ടറി ആവുന്നു, പ്രസിഡന്റ് ആവുന്നു, എന്തോ ആവും, വേറെ യോഗ്യതയൊന്നും വേണ്ട. അതുകൊണ്ട് സന്യാസത്തിന് ആരാണ് യോഗ്യനെന്ന് ചോദിക്കുന്നതിന് ഒരു യോഗ്യതയും വേണ്ടാത്ത ഒരു സാധനമാണ്. വേറെ ഏത് പണിക്ക് പോയാലും യോഗ്യത ഒരു പ്രശ്നമാണ്. എങ്ങനെ? അത് ഗുരുവിന്റെ, സന്യാസിയുടെ. ഇവിടെ ചോദിച്ചു, ഇവിടെ സന്യാസിയത്തിന് ആരാണ് യോഗ്യത? അവിടെ എഴുതിയിരിക്കുന്ന ഗുരുവിന്റെ യോഗ്യതകളാണ്. ആശ്രമം ഗുരു ക്വസ്റ്റ്യൻ. ഓരോ ആശ്രമത്തിന്റെ അല്ല, മൊത്തം ഗുരുവായിരിക്കുന്നു. അതൊക്കെ വേറെ. ആശ്രമേ അസ്മിൻ എന്ന് പറഞ്ഞ ഈ ആശ്രമം ആശ്രമത്തിന്റെ ഗുരു ആരാണ്? ഗുരുവിന്റെ യോഗ്യത ആവണം. ഇവിടെ ചോദിച്ചതല്ല സന്യാസത്തിന് ആരാണ് യോഗ്യത. ഒരു യോഗ്യത, ഒരു യോഗ്യതയും വേണം. ഇപ്പോ എന്താണോ ഒരു രാഷ്ട്രീയക്കാരനാകുന്നതിന് എന്താ യോഗ്യത എന്ന് ചോദിച്ചാൽ ഒരു യോഗ്യതയും വേണ്ട. ആർക്ക് വേണോ രാഷ്ട്രീയ കാണാം, അതിന് യോഗ്യതയൊന്നും. പിന്നെ എന്താണ് നമ്മളീ പറയുന്നത് മനസ്സിലായ സന്യാസത്തില് ഒരാൾ വന്നിട്ട് അങ്ങോട്ട് ശോഭിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെ വന്നിട്ട് ഒരാൾ ശോഭിക്കുക എന്ന് പറയുന്നത് അത് ആ വ്യക്തിയുടെ യോഗ്യത കൊണ്ടായിരിക്കണമെന്നില്ല, അല്ല യോഗ്യതയെന്ന് പറയാൻ പറ്റില്ല. അത് ചില വ്യക്തികളുടെ ചില പ്രത്യേക വേണമെങ്കിൽ കഴിവെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കഴിവ് എന്ന് വേണമെങ്കിൽ പറയാൻ നോക്കുക. അതായത് ഒരാൾ എന്താണ് രാഷ്ട്രീയത്തിലായാലും ശരി, ഇങ്ങനെ സന്യാസത്തിലായാലും ചിലപ്പോൾ അയാൾ ശോഭിക്കുന്നത് അയാൾ ആൾക്കാരെ പറ്റിക്കുന്നതിനുള്ള കഴിവ്, ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിനുള്ള കഴിവ്, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക കഴിവുകളുണ്ടെങ്കിൽ അയാൾ ആ രംഗങ്ങളിലൊക്കെ വളരെ ശോഭിക്കും, ലോകത്തറിയപ്പെടും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അതൊന്നും യോഗ്യത എന്ന് പറയാൻ പറ്റില്ല. പ്രായോഗികമായി ഇതൊക്കെയാണ് കണ്ടുവരുന്നത്. അത് അങ്ങനെയുള്ള കഴിവിൽ അടിസ്ഥാനപരമായി വേണ്ടത് ഉണ്ടായിരിക്കേണ്ടതെന്ന് വെച്ചാൽ ആൾക്കാരെ കമഴ്ത്തുന്നതിനുള്ള ചില വിദ്യകൾ കയ്യിൽ വേണം, അത് നിർബന്ധമാണ്. പറ്റിക്കുന്നതിനുള്ള ചില സാമ്പത്തികങ്ങളൊക്കെ വേണം, അങ്ങനെയുണ്ട് ഏതെങ്കിലും തരത്തിൽ. അതിപ്പോ ആൾക്കാരുടെ പണം മോഷ്ടിക്കണമെന്നൊന്നുമില്ല, കാശ് മോഷ്ടിക്കണമെന്നൊന്നുമില്ല. ഞാൻ ഇന്നുവരെ കണ്ടിട്ടുള്ള ഈ സന്യാസ ലോകത്ത് കണ്ടിട്ടുള്ള ഒരു ഇത്. പിന്നെ വേറെന്നുള്ളത് എന്താണ്, ഇല്ലാത്ത യോഗ്യതകൾ ഉണ്ടെന്ന് ആൾക്കാരെ തോന്നിപ്പിക്കുക, അതിനുവേണ്ടി അഭിനയിക്കുക. ഇല്ലാത്ത യോഗ്യതകളെന്ന് വെച്ചാൽ തനിക്ക് ദിവ്യത്വം ഇല്ല, ദിവ്യത്വം ഉണ്ടെന്ന് ആൾക്കാരെ വന്ന് കാണിക്കുക. അതിനുവേണ്ട ചില ടൂളുകൾ കയ്യിൽ വേണം, അങ്ങനെയൊക്കെ ആൾക്കാരുടെ മുമ്പിൽ അഭിനയിക്കാനും ബോധ്യപ്പെടുത്താനും ഒക്കെ ഉള്ള ചില സൂത്രങ്ങൾ കയറിയാണ്. ചില എന്താണ് അല്പമുള്ളെങ്കിലും അതിനൊക്കെ ഒരുപാട് പൊലിപ്പിച്ച് കാണിക്കണം. ചിലർ പട്ടിണി കിടക്കും, പക്ഷെ അവർ കോട്ട് സൂട്ടൊക്കെ ഇട്ട് കിടക്കും, ഹോട്ടലൊക്കെ പൂശി. അതുപോലെ എന്തെങ്കിലും അല്പസ്വല്പം വച്ചിട്ട് പെരുപ്പിച്ച് ആൾക്കാരെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് പൊതുവെ കാണുന്നത്. ഇതൊക്കെയാണ് യോഗ്യത. ഒരുമാതിരിപ്പെട്ട എല്ലാ തരകിടകളും അറിഞ്ഞിരിക്കണം. ഒരുമാതിരിപ്പെട്ട വലിയ കൂടി ഐറ്റമൊന്നുമില്ലെങ്കിൽ ഒരുമാതിരിയുള്ള തരകിടകളൊക്കെ അറിഞ്ഞിരിക്കണം. അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ നമ്പറുകൾ കയ്യിൽ വേണം. ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ആ സന്യാസത്തിലെ ലോകത്തിന് മുമ്പേ വിജയിക്കും. അയാളെ വാഴ്ത്തു പാട്ടുകളുമായിട്ട് നടക്കാൻ ഒരുപാട് പേരുണ്ടാവും, ശിഷ്യന്മാരുണ്ടാവും, ആരാധകരുണ്ടാവും. അപ്പോ എന്താണ്, അപ്പൊ നമ്മുടെ ചോദ്യം ഒന്ന് മാറ്റണം. എന്താണ് ഒരാൾക്ക് എന്താണ് യഥാർത്ഥത്തിലുള്ള സന്യാസം? വെറും സന്യാസം എന്ന് പറഞ്ഞ പോലെ നമ്മൾ സന്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതൊക്കെയാണ് സന്യാസം. അതുപോലെ യഥാർത്ഥത്തിലുള്ള സന്യാസം, ആ സന്യാസ ജീവിതം നയിക്കുന്നതിന് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് ക്വാളിറ്റികൾ വേണം. ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം, എന്നാൽ ഇതുപോലെയുള്ള കപടതകളൊന്നും പാടില്ല. രണ്ടും ക്വാളിറ്റി കപടത ഉണ്ടായിരുന്നാലും പറ്റില്ല. അയാളുടെ ജീവിതത്തിൽ ഒരുപാട് ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം, എന്നാൽ കപടതകളൊന്നും പാടില്ല. രണ്ടും കൂടെ ചേർന്നാലും ആകത്തില്ല. ചിലപ്പോൾ ചിലരുടെ ജീവിതത്തിൽ കുറച്ച് നല്ല വശം കാണും, കുറച്ച് മോശം വശവും കാണും. ഇതില്ല. അപ്പൊ യഥാർത്ഥമായൊരു സന്യാസി ആകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് ഒരുപാട് ക്വാളിറ്റികൾ കാണും. അത് എന്താണോ ഒരു വ്യക്തി ജീവിതത്തിലെ ഒരു വിശുദ്ധി അത് നിലനിർത്താൻ കഴിവുള്ള ഒരാളായിരുന്നു. അതിലെല്ലാം വരും. ഒരു വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധി അങ്ങനെയുള്ളവരാണ്, അതാണ് യോഗ്യത. അല്ലാതെ ചാണക്യതന്ത്രവും പഠിച്ചിട്ട് സന്യാസിയാകാമെന്ന് വിചാരിക്കുന്നവരല്ല. അതല്ല സന്യാസി. ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്, ജന്മനാ തന്നെ ഉണ്ട് കുറെ ചാണക്യതന്ത്രങ്ങളൊക്കെ. അതൊക്കെ കളയണം. അതൊക്കെ കളഞ്ഞിട്ട് ആ വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധി ഒന്ന് ഇത്രയേ ഉള്ളൂ. ലോകത്ത് ആരെയും കബളിപ്പിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലാതിരിക്കുക. ആരെയും കബളിപ്പിച്ചൊന്നും നേടണ്ട. ഈ ഒരൊറ്റ ചിന്ത മതി, വേറൊന്നും വേണം. ഒരു തരത്തിലും ഭൗതികമായോ ആത്മീയമായോ ആത്മീയമായി പോലും കബളിപ്പിക്കണമെന്നുള്ള ചിന്ത ഇല്ലാതിരിക്കുക. തനിക്കില്ലാത്ത എന്തെങ്കിലും ഉണ്ടെന്ന് ഭാവിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഒരാളുടെ സന്യാസത്തിന്റെ യോഗ്യത. ഒരു തരത്തിലുള്ള കാപട്യവും ബാഹ്യമായോ ആന്തരികമായോ ഇല്ലാതിരിക്കുക, അതാണ് യോഗ്യത. അതിപ്പോ അതൊക്കെ സ്വാഭാവികമാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഗുരുവിന്റെ ബാല്യകാലത്ത് ഉള്ള ഗുരുവിന്റെ സന്യാസം എന്ന് പറയുന്നൊരു പരിപ്രചനമാണ്. വെറും പരിപ്രചനം, ഇങ്ങനെ ഗുരുവിന്റെ പ്രചനം മൈലുകളോളം സഞ്ചരിക്കും, കിലോമീറ്ററുകളോളം സഞ്ചരിക്കും, എവിടെയെങ്കിലും പോയി കിടക്കും. അതായിരുന്നു അന്നത്തെ സന്യാസം. തുറവി, അവർ സ്വന്തമായിട്ടൊന്നും സമ്പാദിക്കുന്നില്ല, ഒന്നും ഉണ്ടാക്കുന്നില്ല, ശിഷ്യന്മാരെ പോലും ഉണ്ടാക്കുന്നില്ല. അത് സന്യാസം എന്ന് പറയുന്ന അത് ഒരു സന്യാസം. പക്ഷെ സന്യാസം പ്ലസ് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് വന്നപ്പോ മാറി. അപ്പൊ അത് ആ കാലത്തിന്റെ ആവശ്യമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? സന്യാസി തന്നെ സംഘടന ഉണ്ടാക്കി. അതിന് ഡോക്ടർ പൽപ്പുവിനും ഗുരുവിനും തുല്യമായ പങ്കാണ്. രണ്ടുപേർക്കും തുല്യമായ പങ്കുണ്ട്. അപ്പോ ഗുരു അതിന് മുൻകൈ എടുത്തു, അതിന് തയ്യാറായി. എന്തുകൊണ്ട്? അത് ആ കാലത്തിന്റെ ആവശ്യം. അത് കൂടിയേ തീരും. കാരണം മനുഷ്യരെ അടിച്ചുകൊല്ലുന്ന ഒരു കാലമാണ് ജാതിയുടെ പേര്. ബാക്കിയെല്ലാം പോട്ടെ, ജാതിയുടെ പേരിൽ മനുഷ്യന് തല്ലിക്കൊള്ളുന്നു, പട്ടിയൊക്കെ തല്ലിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഒരു മനുഷ്യത്വമുള്ള ഒരാളിന് അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തണമെന്ന് വിചാരിച്ച് സംഘടനയുണ്ട്. പിന്നെ അതിനകത്ത് വരുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങൾ ആ സംഘടന ഉണ്ടാക്കുമ്പം വരുന്ന ആൾക്കാരെ സംഘടിപ്പിക്കുന്നത്, ആൾക്കാർ തമ്മിലുള്ള കലഹങ്ങളും വഴക്കുകളും. അപ്പോ പറഞ്ഞല്ലേ, അപ്പോ അതിനോടൊക്കെയുള്ള പ്രതികരണം, അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനോടൊക്കെ പ്രതികരിക്കേണ്ടി വന്നു സ്വാഭാവികമായിട്ട്. ആ പ്രതികരണത്തിന്റെ ഭാഗമായി എന്തുണ്ടായി? സന്യാസി സംഘം ഉണ്ടാക്കി. ഈ സന്യാസി സംഘമാണ് ട്രസ്റ്റായത്. സന്യാസി സംഘം ഗുരു ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്യുക ചെയ്തു. അന്നത്തെ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തെന്ന് വെച്ചാൽ അത് ട്രസ്റ്റ് തന്നെയാണ്. ആ രജിസ്ട്രേഷനാണ് പിൽക്കാലത്ത് 1952 ട്രസ്റ്റ് ആക്ടായി വരും. എന്ത്? ഞാൻ പറയുന്നത് കേൾക്ക്. എന്താണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. അതായത് ട്രസ്റ്റ് ആക്ട് വരുന്നു, പിന്നെ അതൊരു ട്രസ്റ്റ് ആക്ടായിട്ട് വന്നു. അപ്പോ പിന്നെ സ്വാഭാവികമായിട്ടും ഗുരു രജിസ്റ്റർ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്ത് ട്രസ്റ്റാണ്. അന്നത്തെ നിയമം അനുസരിച്ച് അല്ലാതെ അത് ഗുരു തന്നെ ചെയ്തതാണ്. പലരും ഇന്ന് ധരിക്കുന്നത് പോലെ പിൽക്കാലത്ത് ചെയ്തതല്ലാതെ. പിന്നെ ഇത് കോടതിയിൽ പോയി അതിന് എന്താണ് അന്നത്തെ എന്ന് വെച്ചാൽ സ്വതന്ത്ര ഇന്ത്യയിലെ നിയമങ്ങൾക്കനുസരിച്ച് അതിന് നിയമപരമായ ഒരു ഇതുണ്ടാക്കിയെടുത്തതാണ് ധർമ്മസംഘ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് ഒരു സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ SLDP കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തു, അതുപോലെ രജിസ്റ്റർ ചെയ്തതാണ്. പിന്നെ കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ അതിന് ട്രസ്റ്റ് എന്നൊരു പേര് വന്നു. അതാണ് പുതിയ ആ നിയമം 52 വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ശരി, ഒരു നിയമം വന്നു കഴിഞ്ഞപ്പോൾ അതനുസരിച്ച് കോടതിയിൽ നിന്ന് എന്ത് ചെയ്തു, അതിനൊരു സ്കീം ഉണ്ടാക്കി ആക്കി. അല്ലാതെ ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന ഗുരുതരം ഉണ്ടാക്കി തന്നെയാണ് മറ്റ് ഓരോരുത്തർ പറയുന്നതിന്. എന്താണ് ഇപ്പൊ SLDP ഗുരുതരം ഉണ്ടാക്കിയിരുന്നു, അത് രജിസ്റ്റർ ചെയ്തതിന് രജിസ്റ്റർ ചെയ്തെങ്കിൽ അത് തന്നെ ട്രസ്റ്റ്. എന്നാ ഗുരുദേവൻ അതിന്റെ ഘടനയ്ക്ക് പുതിയ ഭരണഘടന അല്ല നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വ്യത്യാസം വന്നു. അവിടെ എന്തായി, മഠാധിപതി എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് പ്രസിഡന്റാക്കി, പിന്നെ ഓരോരുത്തരുടെയും അധികാര അവകാശങ്ങളൊക്കെ നിശ്ചയിച്ച് പുതിയ നിയമം അനുസരിച്ച്. അത് ഗുരു രജിസ്റ്റർ ചെയ്ത സംഘടനയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാ ഗുരു വെറുതെ പറഞ്ഞാൽ ആശ്രമേസ്മിൻ ഗുരു കസ്റ്റിത് എന്ന് പറഞ്ഞ എഴുതി വെച്ചാണ്, രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ്. അപ്പോ ആ പറഞ്ഞതിന്റെ ഒരു ആദർശം, മറ്റേതെന്ന് പറയുന്നതിന്റെ പ്രായോഗികമായൊരു നടപടി. അത് ചെയ്താലേ ഈ സ്വത്തുകൾക്കൊക്കെ അവകാശങ്ങളുണ്ടാവും, ഇതൊക്കെ നോക്കിയെടുത്താൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ട് നിയമമനുസരിച്ചാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. 100% എന്താണ് നമ്മുടെ ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് അങ്ങനെ പ്രവർത്തിക്കാവും. അല്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിയമവിരുദ്ധമാണ്. ഈ സ്വത്തൊക്കെ ഒരാളെല്ലാം കൈവച്ചും കൊണ്ട് നിങ്ങൾ ട്രസ്റ്റൊന്നും ഉണ്ടാക്കാതെ ഇത് സ്വന്തം കൈവച്ച് കൈകാര്യം ചെയ്യണമെങ്കിൽ അത് ഒരു കബളിപ്പിക്കലാണ് സർക്കാരിന്. ഇങ്ങനെ ആശ്രമം എന്നുള്ള പേര് വിട്ടിട്ട് കുറേയധികം സ്വത്ത് സ്വന്തം പേര് വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമപരമായി അത് ശരിയല്ല. അല്ലെങ്കിൽ സൊസൈറ്റി ആക്ട് അല്ലെങ്കിൽ സൊസൈറ്റി ആക്ട് അനുസരിച്ച് ചെയ്യുന്നതിന് പ്രശ്നങ്ങളുണ്ട്. കാരണം അതിന്റെ പേരിൽ ഒരുപാട് സ്വത്തും കാര്യങ്ങളും കൊണ്ടുവരാനുള്ള പല സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഉണ്ട്. അവർ കൂടുതൽ കള്ളത്തരം കാണിക്കേണ്ടി. ട്രസ്റ്റ് ആകുമ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഗവൺമെന്റിന്റെ. പ്രധാനമായിട്ടും 12A എന്ന് പറഞ്ഞാൽ ഈ ട്രസ്റ്റ് നമ്മൾ നടത്തുമ്പോൾ ട്രസ്റ്റ് ഒരിക്കലും പ്രോഫിറ്റബിളായി നടത്താൻ പാടില്ല, എന്ന് വെച്ചാൽ ലാഭത്തിന് വേണ്ടി ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് സർക്കാർ ഈ ട്രസ്റ്റിന് വരുന്ന എല്ലാ വരുമാനത്തെയും നികുതിയിൽ നിന്ന് ഇളവാക്കും. ട്രസ്റ്റ് ആയാലേ ആ നികുതികളത് കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല, കുറേ സമ്പത്തൊക്കെ ഉണ്ടാക്കി വെച്ച് ഒരു ആശ്രമം എന്ന് പേരും വെച്ച് നിങ്ങളത് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ നികുതി കൊടുക്കണം നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച്. അപ്പം നികുതി കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളതെന്ന് വെച്ചാൽ അവർ ഈ വരുമാനം ഹൈഡ് ചെയ്യും, അല്ലാവരെ വഴിയില്ല, കണക്ക് കാണിക്കത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ നിലവിലിരിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായ കാര്യങ്ങളാണ്. അപ്പം നമ്മൾ എന്താണ് വരുന്ന നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ട്രസ്റ്റിന് വരുന്ന ഇതെല്ലാം നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പൊ അതിൽ കള്ളത്തരം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല, സർക്കാരിന് നികുതി കൊടുക്കേണ്ട കാര്യമില്ല. അതിനാണ് 12A എന്ന് പറയുന്ന സാധനം. പിന്നെ അതുമാത്രമല്ല, സംഭാവന തരുന്നവരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. അതാണ് ATG പോലെയുള്ള ഗവൺമെന്റിന്റെ നിയമങ്ങൾ പറയുന്നത്. അപ്പൊ നമുക്കാരെങ്കിലും സംഭാവന തന്നാലും അവനെ നികുതിയിൽ നിന്ന് ഒഴിവാക്കണം. നികുതി ഒഴിവാക്കുമെന്ന് വെച്ചാൽ ഇളവ് കൊടുക്കുകയാണ്. അത് പലതരത്തിലുണ്ട് ഉള്ള ഇളവുകൾ. അപ്പൊ ട്രസ്റ്റ് ആകുമ്പോൾ അത് തികച്ചും നിയമവിധേയമായി പ്രവർത്തിക്കേണ്ട ഒരു സംഭവമാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊന്നും നമ്മൾ വരുമാനം ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. പ്രശ്നം വരുന്ന ആർക്കാണ്? അല്ല, നമുക്ക് പൈസ തരുന്നവരിലാണ്. നമ്മൾക്ക് പൈസ തരുന്നവരുടെ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായി അവരുടെ പൈസ വാങ്ങിക്കുമ്പോൾ അവര് നമ്മളിത് ഓഡിറ്റർ വെച്ചോ ഓഡിറ്റ് ചെയ്ത് സർക്കാരിന് കൊടുക്കണം. അപ്പോ നമുക്ക് പൈസ ഡൊണേറ്റ് ചെയ്തവരുടെ സോഴ്സ് ഇൻകം ടാക്സ് പരിശോധിക്കും. നിങ്ങൾക്ക് ഇത്രയും പൈസ കൊടുക്കാൻ എവിടെ നിന്ന് വരുമാനം? അപ്പൊ നിങ്ങൾ കൊടുത്ത പൈസ അത് നികുതി അടച്ച പൈസയാണോ എന്ന് പരിശോധിക്കും. അപ്പോ എന്ത് ചെയ്യുന്നു, ഈ ട്രസ്റ്റുകൾ സ്വീകരിക്കുന്ന ബ്ലാക്ക് മണിയാണ് എന്ന് വെച്ചാൽ നികുതി അടയ്ക്കാത്ത പൈസ. അങ്ങനെയുള്ള ബ്ലാക്ക് മണി സ്വീകരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ തരുന്നവരുടെ അഡ്രസ് കാണിക്കാൻ പറ്റില്ല. അഡ്രസ് കാണിച്ചാൽ അവരുടെ പേരിൽ അന്വേഷണം. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്, കള്ളത്തരം കാണിക്കുന്നത്, എന്താ ചെയ്യുന്നത്, പാത കാണിക്കാന്നും കാണിക്കാറോ എന്നും പറഞ്ഞ് ആൾക്കാരുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള ഒരു പ്രസ്ഥാനമായി മാറുമെന്ന് തോന്നുന്നു ട്രസ്റ്റ്. ഇവിടെയാണ് കുഴപ്പം. ഇതൊക്കെയാണ് തെറ്റായ കാര്യം. അതെന്താണ്, നമ്മുടെ ഭരണഘടനാ ധാർമ്മികതയ്ക്കെതിരായ കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ നിങ്ങളൊരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിർബന്ധിതനായി തീരും, അത് മറ്റൊരു കാര്യം. അപ്പൊ പിന്നെ ഒരേ ഒരു വഴിയുള്ളൂ, അങ്ങനെ ഇരിക്കാതിരിക്കുക. അപ്പോ സന്യാസിക്ക് എന്തുവരും, സത്യസന്ധമായി ജീവിക്കാൻ പറ്റാതെ വരും. നിങ്ങൾ ഒന്നിന്റെ തലപ്പത്തിരുന്ന് കഴിഞ്ഞാൽ എന്തുവരും, ഇത്തരം കള്ളങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമുക്ക് മൊറാലിറ്റി, നമ്മുടെ ഇന്നത്തെ മൊറാലിറ്റി എന്ന് പറയുന്നത് സത്യം വര ധർമ്മം ചത, എന്താണ് സത്യം വത ധർമ്മം ചര, ഇതൊന്നുമല്ല മൊറാലിറ്റി എന്ന് പറയുന്നത്. എന്താണോ ഭരണഘടന അനുസരിക്കുന്ന രീതിയിൽ നമ്മൾ മോറലായിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ വേണ്ടത്. ശ്രീനാരായണ ധർമ്മം എന്ന് പറഞ്ഞ് മനുസ്മൃതിയിലുള്ള ധർമ്മങ്ങൾ ആചരിക്കുകയല്ല ഇന്നത്തെ മൊറാലിറ്റി. ഇന്നത്തെ മൊറാലിറ്റി എന്ന് വെച്ചാൽ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ മോറലായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതാണ് ട്രസ്റ്റിന്റെ ദോഷം. അല്ലാതെ ട്രസ്റ്റില്ലാതെ നിങ്ങൾ സ്വത്തെല്ലാം കൂടെ സ്വന്തം പേരിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് നികുതി കൊടുക്കുന്നില്ലെങ്കിൽ എന്താണ്, നിങ്ങളും കുഴപ്പക്കാലം തന്നെ. ഒരു സംശയമില്ല, ഒരു വ്യക്തിക്ക് സ്വന്തം പേരിൽ വയ്ക്കാവുന്ന സ്വത്തുകൾക്ക് പരിധിയുണ്ട്. നമ്മുടെ ഭൂപരിഷ്കരണ നിയമം വന്നു കഴിഞ്ഞതിന് ശേഷം അതിൽ കൂടുതൽ നമുക്ക് കൈവയ്ക്കാൻ പാടില്ല. കൂടുതലുണ്ടെങ്കിൽ സർക്കാരിനത് എടുക്കാം. അതിനകത്തും പ്രശ്നങ്ങളുണ്ട്. അപ്പോ സന്യാസിയായിരിക്കുക, മോറലായി ജീവിക്കുക എന്ന് പറയുന്നത് വെറുതെ. എന്താണ് മോറലായി ജീവിക്കുക എന്ന് വെച്ചാൽ, സന്യാസത്തിൽ ബ്രഹ്മചാരിയായി ജീവിക്കുന്നതുകൊണ്ട് മാത്രമായില്ല ഇന്നത്തെ കാലം. ഈ കള്ളപ്പണം വിളിപ്പിക്കുക ഇങ്ങനെയുള്ള പരിപാടികളും ചെയ്യാതിരിക്കുക, എന്നാലേ അയാൾ മോറലാകത്തുള്ളൂ. അതാണ് ഭരണഘടന ധാർമ്മികത എന്ന് പറയുന്നത്. എവിടെ വരുത്തേണ്ട കള്ളപ്പണം കോടിക്കണക്കിന് കിടപ്പുണ്ട്, അവനെനിക്ക് ഇഞ്ഞോണ്ട് തരും, അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു വലിയ മുതലാളി സ്വാമിയാവും എന്നൊക്കെ സ്വപ്നം കൊണ്ട് കിടക്കുന്ന സ്വാമിമാരുണ്ട്. ഇതെല്ലാം എന്താണ്, ഇമ്മോറലാണ്. അങ്ങനെയുള്ള പണം സ്വീകരിക്കാനോ കൈകാര്യം ചെയ്യാനോ ഒന്നും ചെയ്യാൻ പാടില്ല. അതാണ് സ്വീകരിക്കുക. അത് സ്വപ്നം കൊണ്ട് നടക്കുന്ന സ്വാമിയാരോ എനിക്ക് നേരിട്ടറിയാൻ കിട്ടാത്തോണ്ട് സ്വീകരിക്കുന്നില്ല തന്നെ ഉള്ളു. അല്ലാതെ ആർക്കും അങ്ങനെ പണം കൊടുക്കാനൊന്നും പറ്റത്തില്ല. ആർക്കും ഒരാർക്കും കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പരമാവധി നിങ്ങൾക്ക് ഒരാൾക്ക് സംഭാവനയാന്നുള്ള പൈസ എത്രയെന്ന് അറിയാം? എത്രയാണ്? 2000 രൂപ. 2000 രൂപ അത് നിങ്ങൾക്ക് രസീത് വാങ്ങിച്ച ഒരാളെ നിന്ന് വാങ്ങിക്കാം. മനസ്സിലായ എത്രയുള്ളൂ. പിന്നെ ബാക്കിയുള്ളത് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ കൊടുക്കാം. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, അയാളിൽ അതിന് മതിയായ രേഖകൾ വേണം. അയാൾ അതിന്റെ സോഴ്സ് വേണം. എങ്ങനെ ഈ പണം വന്നു, അത് അയാൾ കാണിക്കണം. അത് നികുതി അടച്ച പണമാണോ? അല്ല. നിങ്ങൾ ഇനി ട്രസ്റ്റിന് കൊടുത്താൽ നിങ്ങൾക്ക് അത്ര നികുതി ഇളവ് കിട്ടും? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. മനസ്സിലായോ? അതാണ് ഇപ്പൊ ഈ എന്താണ് മണി ലോണ്ടറിങ് എന്തൊക്കെ പറഞ്ഞ് ഒരുപാട് ഇഡിയൊക്കെ പരിശോധിക്കുന്നില്ലേ? ഇങ്ങനെയുള്ള കേസുകളാണ് ഈ പരിശോധിക്കുന്നത്. കണക്കില്ലാത്ത പണം എടുത്തങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കുന്ന രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നു, അവർ വാങ്ങുന്നു, തിരിക്കുന്നു, മറിക്കുന്നു. അതുകൊണ്ട് ഗുരു ചെയ്തു വെച്ചത് എന്താണ്? ട്രസ്റ്റാണ്. അതിന് നിയമപരമായ പുതിയ നിയമങ്ങൾക്കനുസരിച്ച്, ഭരണഘടനയ്ക്കനുസരിച്ച് ഒരു സാധുത കോടതി വരുത്തി എന്നുള്ളതേ ഉള്ളൂ. ഗുരു ചെയ്തത് കാലോചിതമായി. അതാണ് ഞാൻ പറയുന്നത്, ഗുരു വളരെ ദീർഘദർശിയായി കാലോചിതമായി എല്ലാം ചെയ്തു, നിയമവിധേയമായി എല്ലാം ചെയ്തു. അതാണ് എന്റെ ശരി. അല്ല, കുറെ സ്വത്ത് ഉണ്ടാക്കി സ്വന്തം പേരിൽ അതും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥമൊന്നും ശേഷം എന്തെങ്കിലും കമ്മിറ്റികൾ വന്നാൽ ഭൂരിപക്ഷപ്രകാരം തെരഞ്ഞെടുക്കുന്ന ഒരാളിൽ നിന്ന് ഭരണ നിക്ഷിപ്തമായിരിക്കുന്നു. അവരിൽ നിന്ന് ഒരു മുന്നേ കരുതുന്നുണ്ട് കരുതലേക്ക് അതിന് വിശകലനം ചെയ്യാനൊന്നും ലോകം വളരെ സ്പഷ്ടമാണ്. അതെന്താ വിശകലനം ചെയ്യും? ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം കാര്യം നടക്കണം എന്ന് പറഞ്ഞു. അന്നും നടന്നില്ല. ഗുരുവിനെ പോലെ ഒരാൾ ഉണ്ടാവത്തില്ല. ഗുരുവിനെ പോലെ ഒരാളുള്ള ഗുരുവേ ഉള്ളൂ. ഇന്നിപ്പോ എന്താണ് അത്? ഗുരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് സി കേശവനോട് ചോദിച്ചത്? സി കേശവൻ പറഞ്ഞു, സ്വാമി ബോധമില്ലാത്തവനെയൊക്കെ പിടിച്ച് ബോധാനന്ദനും സത്യമില്ലാത്തവനെയൊക്കെ പിടിച്ച് സത്യവിടുതനുമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആര്? ഗുരുവിനോട് പറഞ്ഞു. അപ്പോ ഗുരു ചോദിച്ചു, എന്താ കേശവന് പറ്റുമോന്ന് ചോദിച്ചു. അയ്യോ സ്വാമി, എന്നെ കൊണ്ട് പറ്റത്തില്ല. മനസ്സിലായ? കേശവൻ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല. പറഞ്ഞറിയാം എന്തുകൊണ്ട് പറ്റത്തില്ലെന്ന് വിചാരിച്ച, ഗുരു ജീവിച്ചിരിക്കുമ്പം തന്നെ എന്താണ് ഇവിടുത്തെ കണ്ണപ്പസ്വാമി, ഇവിടെ ഒരു കണ്ണപ്പസ്വാമി ഉണ്ടായിരുന്നു. അത് കണ്ണ് കാണുകയില്ല എന്ന് അഭിനയിച്ച് ജീവിച്ച ഒരാള്. അയാളെ എന്താണ്, അയാൾക്ക് ഒരു രാത്രി സഞ്ചാരം ഉണ്ടായിരുന്നു. ഇതുവഴി പോയി തുറപ്പിന്റെ മറുവശത്ത് കോളനിയിലേക്ക് ഒരു പോക്കുണ്ടായിരുന്നു. ആ ശ്രീകേശവനാ പിന്നെ നമ്മുടെ തുരപ്പുണ്ടല്ലോ, അതിന്റെ മേളിൽ വെച്ച് ഇയാളെ പിടികൂടി പറഞ്ഞ്, ഇനി ഇതുവഴി എങ്ങാനും പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാനെടുത്ത് ഈ താഴെ ഇടുന്നു പറഞ്ഞു. ഇവിടെ പൊക്കി കണ്ണപ്പസ്വാമിയുടെ പോക്ക്. അങ്ങനെയുള്ള ആൾക്കാരെ അന്നുകൂടെ ഉണ്ടായിരുന്നു. ഗുരു ജീവിച്ചിരിക്കുമ്പം തന്നെ ഇത് സ്വീകരിച്ചവർ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ളവരും ഉണ്ടാവും. അപ്പോ അതുകൊണ്ട് ഇവരുടെ ഇടയിൽ എന്താണ്, സ്വീകരിച്ചവനൊക്കെ വളരെ നേർമയുള്ള മനുഷ്യരായിരുന്നു. ഒരുപാട് ഗുണങ്ങൾ ഉള്ള ആൾക്കാരായിരുന്നു. കന്യാസിമാരെന്നു സ്വീകരിച്ചവൻ, സഹോദരൻ അയ്യപ്പൻ, ഇവരൊക്കെ വളരെ എന്താണ് സ്റ്റേറ്റ് ഫോർവേഡായ ആൾക്കാരായിരുന്നു. ഗുരുവിന്റെ ശിക്ഷണം അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളവർ എന്താണ്, ഒരാളെ ഗുരു അടുത്ത അനന്തരാവകാശം വേണ്ടേ ഇതിന്? ഒരാളെ അനന്തരാവകാശിയാക്കി അത്രയേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇപ്പൊ സച്ചിദാനന്ദ സ്വാമി ഓരോരുത്തരെ കുറിച്ച് എന്തൊക്കെ എഴുതി വിടുന്നത് ഇതുവരെയൊക്കെ കണക്കാക്കിയാ. ഇപ്പൊ എന്താണ്, നമ്മുടെ ഒരു സ്വാമി മരിച്ചു പോയല്ലോ, എന്താണ് അങ്ങനെ കുറിച്ചൊക്കെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഇവിടെയുള്ളവർക്കെല്ലാം അറിയാം പുള്ളി ആരാണെന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതി പഠിപ്പിക്കുന്ന ആൾക്കാർ പണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആര് അല്ല, ആശാനെ സംബന്ധിച്ച് പറയുന്നത് ശരിയാണ്. ആശാനൊക്കെ എന്താണ്, അവരൊക്കെ വളരെ യോഗ്യന്മാരായിരുന്നു, അതൊരു സംശയമാണ്. ആശാനൊക്കെ കുറിച്ച് പറയുന്നതിൽ ഒന്നും പറയാൻ പറ്റില്ല, കാരണം അവരുടെ ജീവിതം എന്ന് പറയുന്നത് അത്രയും വ്യക്തമാണ്. അവര് അങ്ങനെ ജീവിച്ചവരാണ്. ഇത് നിങ്ങളുടെ കണ്ണിമുമ്പിൽ കണ്ട ആൾക്കാരല്ലേ ഇവരൊക്കെ, ഇവരെ കുറിച്ചൊക്കെ അല്ലേ എഴുതി വിടുന്നത്. ഇങ്ങനെ അവതരിച്ചു വെച്ച് വേദിയിൽ അവതരിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതുകയല്ലേ. ഇതുപോലെ എഴുതുന്നവര് പണ്ടും ഉണ്ടായിരുന്നു, അതൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. ചിലർ ഈ പുളുകൊടി വിദഗ്ധന്മാര് എപ്പോഴും ഇങ്ങനെ പുളുകടിച്ചുകൊണ്ടേയിരിക്കും. പുളുകടി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഇവരിതിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കരുത്. അതിങ്ങനെ ഓരോന്ന് കാണും ഓരോ. നമ്മളത് കേട്ട് കേട്ടില്ല എന്ന് വിചാരിച്ച് കളഞ്ഞാ മതി. ആ തള്ളലാണ് മൊത്തം. അതൊന്നും ഒരു വിലയും കൽപ്പിക്കരുത്. ഞാൻ വായിക്കാറില്ല. അതുകൊണ്ട് അതിനൊന്നും കാര്യമില്ല. അപ്പൊ സന്യാസത്തിന്റെ കാര്യം എന്റെ ഗുരു ഇങ്ങനെ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തല്ലോ. അന്ന് ഒരു ട്രസ്റ്റ് സ്കീം അന്നുണ്ടാക്കിയിരുന്നു അന്നത്തെ കാലത്ത്. ആ സ്കീം ഇവിടെ കാണണോ, ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോന്ന് അറിയത്തില്ല. അതില് 3 വർഷമാണെന്നാണ് എന്റെ ഓർമ്മ. ഞാനൊരിക്കൽ വായിച്ചു നോക്കിയാൽ ഇപ്പോൾ ഓർക്കുന്നില്ല ശരിക്കും. അതായത് അത് ഇദ്ദേഹം ഉണ്ടാക്കിയാണ്, ആര് അതീർത്ഥർ ഉണ്ടാക്കിയ ഒരു സ്കീമാണ്. പുള്ളി അഡ്വക്കേറ്റ് ആയിരുന്നല്ലോ. അപ്പൊ അതിന് ഇതുപോലെയൊക്കെയുള്ള വ്യവസ്ഥകളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഗുരു എന്ത് ചെയ്തു, ഒരു അടിപിടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്തു. അന്ന് ബോധാനന്ദ സ്വാമി വളരെ ശക്തനായിരുന്നു, എല്ലാ അർത്ഥത്തിലും ശക്തനായിരുന്നു. അതുകൊണ്ട് ഇവരെയൊക്കെ അടക്കി ഭരിക്കാൻ ശേഷിയുള്ള ഒരാളെന്നുള്ളത് വച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ പുള്ളി സമാധിയായി. ആശാൻ കണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയത്തില്ല. നെൽപ്പത്രം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെതിരായിട്ട് SNDP അതിനെതിരായിട്ട് അത് SNDP ഗുരുവായിട്ട് അകന്നു കഴിഞ്ഞപ്പോഴാണ് വിൽപ്പത്രം എഴുതുന്നത്. ആശാനുമായിട്ടാകാൻ വഴിയില്ല, കാരണം ഗുരു എന്ത് ചെയ്യുന്നു, ആശാനെ തന്നെ അറിവിടം മാനേജരായി. അത് കഴിഞ്ഞു മൊത്തം എനിക്കറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ആശാനല്ലേ ഇപ്പൊ, അത് SNDP ആണ് എഴുതിയിരിക്കുന്നത്. ഭരണഘടന സുശക്തമാകാത്തതൊന്നുമല്ല, അത് പോക്ക് ശരിയല്ല, വേറെ ഒന്നുമല്ല. പോക്ക് ശരിയല്ലെന്ന് വെച്ചാൽ ഗുരുവിന്റെ സന്യാസി ശിഷ്യന്മാരില് എന്താണ് ഈഴവരല്ലാത്തവരും, നായരും മേനോനും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്വത്ത് ഭരിക്കുന്നത് ഇത് ഈഴവര് സംഭാവന ചെയ്ത സ്വത്താണ്, മറ്റു ജാതിക്കാർ അത് ഭരിക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായം SNDP എന്നുണ്ടായി. അവിടെ മുതലാണ് പ്രശ്നം തുടങ്ങുന്നത്. ഒരുപാട് വളച്ചു കെട്ടേണ്ട കാര്യം, ഇത്രയേ ഉള്ളൂ പ്രശ്നം. അപ്പൊ പിന്നെ മുക്തിയാർ കൊടുത്ത് അത് കഴിഞ്ഞ് വീണ്ടും പ്രശ്നങ്ങളായി, മറ്റുള്ളവർ അംഗീകരിക്കാതെ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ എന്ത് ചെയ്തു, സന്യാസിമാരെ വച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്തു. അപ്പൊ മറ്റവർക്ക് നേരത്തെ എഴുതി കൊടുത്ത രേഖ കിടക്കുകയാണ്. അപ്പൊ അതായി, രണ്ട് രേഖയായി. പിന്നെ അവസാനം കേസായി, പിന്നെ ഒരു ഒത്തുതീർപ്പായി. ഒത്തുതീർപ്പാക്കിയപ്പോഴത്തേക്ക് ആശ്രമങ്ങളും മറ്റുമൊക്കെ ധർമ്മസംഘത്തിന് മറ്റത് SNDP ആയിട്ട് മാറി. അങ്ങനെയൊക്കെ സംഭവിച്ചു. നാരായണഗുരു സ്വാമി ബോധൻ സ്വാമി ഒപ്പുവെച്ചതിനകത്ത് ഒപ്പുവെക്കാതെ മാറുന്നു. അതോടൊപ്പം തന്നെ അത് നടരാജഗുരു മാറി നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നടരാജഗുരുവിന് ഗുരുകുലമുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കണ്ടീഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ആരാണോ അതിന്റെ ഉടമസ്ഥതയിരിക്കുന്നത്, രാമാനുസ്വാമി മറ്റേ കാഞ്ചിപുരത്ത് സ്വാമി കൊണ്ടല്ലോ, അങ്ങനെ കുറെ സ്വാമിയാണല്ലോ, ഇവരുടെയൊക്കെ കയ്യിലുള്ള സ്വത്തുകളെല്ലാം ഈ ധർമ്മസംഘത്തെ വിലയിപ്പിക്കണം എന്നൊരു കണ്ടീഷൻ വെച്ചത്. അത് വെച്ച് ആര്? വക്കീല്. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നടരാജഗുരു വളരെ സ്വതന്ത്രമായി ജീവിക്കുന്ന ആളാണ്. ഇതിന്റെ അകത്ത് ഈ സ്വാമിമാരുടെ അടിയും പിടിയും വഴക്കുമൊക്കെയാണ്. പിന്നെ നടരാജഗുരുവും പിന്നെ എന്താണ് ഇതുണ്ടല്ലോ ഈ നടരാജഗുരു നമ്മുടെ വക്കീൽ സെക്രട്ടറി, ഇവര് നമ്മള് യോജിപ്പില്ലായിരുന്നു. കാരണം നടരാജഗുരു ഒരു വിദ്യാഭ്യാസ വിദഗ്ധനും ഒരു ജീനിയസും കൂടി വേറെ രീതി കാണുന്നതാണ്. ഇദ്ദേഹം എന്ന് വെച്ചാൽ നിയമത്തിന്റെ രീതി കാണുന്നയാളാണ്. അപ്പൊ ഇവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഉണ്ടായി കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ ട്രസ്റ്റ് സ്കീം ഉണ്ടാക്കിയത് ഇതൊന്നും അങ്ങനെ ഒരു നിയമത്തിന്റെ പേരിലല്ല. നടരാജഗുരുവിന്റെ ഉള്ളിലുള്ള സങ്കല്പം വളരെ വലിയ സങ്കല്പമായിരുന്നു, ഗുരുകുലം എന്നുള്ള ഒരു സങ്കല്പമാണ്. അപ്പൊ അത് ഇതിൽ ഏൽപ്പിക്കാൻ പറ്റില്ല, കാരണം ഇത് ഇദ്ദേഹത്തിന്റെ നിയമമല്ല. അതുകൊണ്ട് നടരാജഗുരു അതിൽ നിന്നും മാറിയില്ല. അത് നടരാജഗുരു വളരെ ബുദ്ധിപൂർവ്വം ചെയ്തതാണ്. അപ്പൊ ഗുരുകുലം മാറി സ്വതന്ത്രമായി നിന്നു. അത് നടരാജയുടെ ഒപ്പിട്ടിരുന്നെങ്കിൽ ധർമ്മസംഘത്തിന്റെ കീഴിലായാണ് ഗുരുകുലം. അപ്പൊ നടരാജഗുരു എന്ന് പറയുന്ന ഒരു തത്വചിന്തകനായിരുന്നു. അപ്പൊ നടരാജന്റെ കാഴ്ചപ്പാടൊക്കെ വേറെയായിരുന്നു. അപ്പോ എന്താണ് ജാതി മതം ഇങ്ങനെയുള്ള യാതൊരു സങ്കുചിത ചിന്തയില്ലാതിരുന്ന വിശാലമായ കാഴ്ചപ്പാടുള്ള ആളായിരുന്നു. ഇവരൊക്കെ അങ്ങനെയല്ലല്ലോ. ഇവരൊക്കെ ഈ പ്രസ്ഥാനം സ്വത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുരുങ്ങി കിടന്ന ആൾക്കാരാണ്. അവരുമായിട്ടൊന്നും നടരാജഗുരുവിന് യോജിക്കാൻ പറ്റില്ല. അപ്പൊ അതേ സ്വതന്ത്രമായി തന്നെ ചെയ്യും. അതേ ഒരു വലിയ മനുഷ്യനായിരുന്നു, വലിയ കാഴ്ചപ്പാടുകളുള്ള ഒരാളായിരുന്നു നടരാജഗുരു. അവർക്ക് അദ്ദേഹത്തിന് അവരുമായിട്ടൊന്നും യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാറിയെന്ന് ണ്ട് പോയാ ഇതൊക്കെ ചോദിക്കും. അല്ല, നേരത്തെ ചോദിച്ചിട്ടുണ്ട് രണ്ടു മൂന്നാം വർഷം അവരുടെ കാര്യങ്ങൾ നമ്മളെ ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ, അവരുടെ ആശ്രമവും അവന്റെ സ്വത്ത് മറ്റു കാര്യങ്ങളും അതൊക്കെ അവര് തീരുമാനിക്കും. നമ്മളിപ്പോ പോയി അതൊന്ന് പറഞ്ഞിട്ടും സംസാരിച്ചിട്ടും അഭിപ്രായം പറഞ്ഞിട്ടും കാര്യം അങ്ങനെയാണെങ്കിൽ ശിവരിമഠത്തിന്റെ അധികാരികൾ പോയി സംസാരിക്കും. അതിപ്പോ അതിന്റെ അധികാരികളല്ലേ സംസാരിക്കേണ്ടത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും പ്രായമായിരിക്കുന്ന അസുഖമായിരിക്കുന്ന ആൺകുട്ടികൾക്ക് അങ്ങനെ സ്വത്ത് കാര്യങ്ങളൊക്കെ എന്താ പറയാ? ഇപ്പൊ ട്രസ്റ്റ് എന്ന് പറയുന്നത് തികച്ചും നിയമാനുസൃതവും ഗുരുദേവൻ ചെയ്തതും ട്രസ്റ്റാണ്. അതിന് മാറ്റം വരുത്തിയതന്നെ ഉള്ളു, അതിന് ദോഷവും. അങ്ങനെ ഗോദാനന്ദ സ്വാമി സമാധിയോടുകൂടി വ്യവഹാരമായി ഗോവിന്ദാനന്ദ സ്വാമി രംഗത്ത് വന്നു, ഇവിടെ അടിയായി, ഇവിടെ ശാരദാവളത്തിന്റെ മുമ്പ് ഗോവിന്ദാനന്ദ സ്വാമി വെട്ടുകത്തിയായിട്ട് നിന്ന് എസ് എൻ ഡി പിക്കാർ ഇങ്ങോട്ട് കയറാൻ വന്നു. എന്നും തെറിവിളിയും ബഹളവും അടി ഭയങ്കര പ്രശ്നമായിരുന്നു. ഗോവിന്ദാനന്ദ സ്വാമി എസ് എൻ ഡി അങ്ങനെ ഭയങ്കര അടിയും മഴക്കു വേണ്ടി ഇങ്ങനെ നടന്ന് പിന്നെ കുറെ കാലം കഴിഞ്ഞ് പിന്നെ ഒരു ഒത്തീർപ്പാക്കിയാണ് ശരിയാക്കി. സ്വത്ത് തർക്കം ശിഷ്യന്മാര് തമ്മിൽ, സന്യാസി ശിഷ്യന്മാര് മറ്റു അതിനൊക്കെതിരായിട്ട് കേസ് പോയി. അങ്ങനെയുള്ള കാര്യം പറഞ്ഞാൽ തീരത്തില്ല, പറയാതിരിക്കുന്നതാണ്. വ്യവഹാരവും കേസും മഴക്കും അടിയും പിടിയും ബഹളുമായിട്ട് ഗുരുവിന്റെ ആ കാലം കഴിഞ്ഞതോടുകൂടി ഈ അന്തരീക്ഷമേ മാറി. അപ്പൊ ആൾക്കാർക്ക് അറിയാമെന്നുള്ള ശിവഗിരിയിലെ പോലീസ് നടപടിയാണ്. ഇതിലും വലിയ നടപടികളാണ്. മജിസ്ട്രേറ്റ് നേരിട്ട് കൂടെ വന്ന് നടത്തിയ സംഭവങ്ങളും കേസും മഴക്കും പോലീസും ഒക്കെ ഒരുപാട് നടന്നു ഗുരുവിന്റെ സമാധിക്ക് ശേഷം. ആ ഒരു സംഭവം മാത്രമാണ് നടന്നപ്പോ. പിന്നെ വന്നവരുടെ എനർജി മുഴുവൻ ഈ കോടതിയും പോലീസും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും. അവരുടെ എനർജി മുഴുവൻ അതിലായി. മറ്റ് ധർമ്മപ്രചരണമോ മറ്റുള്ള ഒന്നിനോ ആർക്കും ഒന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല. കോടതി വ്യവഹാരത്തിൽ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ. ഞാനും കുറച്ച് ദിവസം പോയിട്ടുള്ളതാണ്. അത് നമുക്ക് വേറൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റും. ഞാൻ വളരെ കുറച്ച് ഇടപെട്ടിട്ടുള്ളൂ. അങ്ങനെ കഴിയുന്നത്ര മാറിയിരുന്നെങ്കിലും നമ്മുടെ സമയം അപഹരിക്കുന്ന ഒരു കാര്യമാണ്. അറിയാലോ നമുക്ക് എങ്ങനെയാണ് നടന്ന് നടക്കുന്നു. അങ്ങനെ തന്നെ ഇപ്പൊ ഗുരുവിന്റെ ആദർശമൊക്കെ ഇപ്പൊ സ്വാമി നടപ്പിലാക്കുന്നുണ്ട്. ഇല്ലല്ലോ, എന്തിനാ ബാക്കിയുള്ളവർ പറയും ഞാൻ നടപ്പിലാക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഇതൊക്കെ തന്നെ എല്ലാരും ചെയ്തത്. സംഘടന പോട്ട്, നമ്മുടെ അവരവരുടെ കാര്യം നോക്കുക. നടപ്പിലാക്കുന്നുണ്ടോ? ഇങ്ങനെ ബാക്കിയുള്ളവർ കുറ്റം പറയുന്നത് എല്ലാം അങ്ങനെ എല്ലാം കണക്ക് തന്നെ. അവലോകനം ആണ് ഞാനും പറയുന്നത്. അങ്ങനെ കുറ്റമൊന്നും നോക്കണ്ട. ഞാനും പറഞ്ഞു. അങ്ങനെ അത് ഞാൻ പറഞ്ഞല്ലോ, സന്യാസത്തിന്റെ അധികാരത്തെ കുറിച്ച് പറഞ്ഞില്ലേ? സന്യാസത്തിന്റെ ആരാണ് അധികാരി എന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ കേട്ടവരുണ്ട് ഇവിടെ. സന്യാസത്തിന് ആരാണ് അധികാരി എന്നുള്ള പറഞ്ഞ് യഥാർത്ഥത്തിൽ ഉള്ള സന്യാസത്തിന്. അപ്പോ ക്രിസ്തു പറയും, ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യത്തെ പ്രവേശിക്കുന്നു. അതുപോലെ ഹൃദയശുദ്ധിയുള്ളവനാണ് സന്യാസിക്ക് അധികാരി. മനസ്സിലായോ? ഹൃദയശുദ്ധിയുള്ളവനാണ് സന്യാസിക്ക് അധികാരി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അത്രയും പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയും. വേറെ യോഗ്യതയൊന്നും വേണ്ട. ഒരു യോഗ്യതയും വേണ്ട. ഒരു വിദ്യാഭ്യാസ യോഗ്യതയും വേണ്ട, മറ്റൊരു യോഗ്യതയും വേണ്ട. നീളം വേണ്ട, പൊക്കം വേണ്ട, തടി വേണ്ട, ചാണക്യസൂത്രം പഠിക്കേണ്ടതൊന്നും വേണ്ട. ഹൃദയശുദ്ധി അത് മാത്രം മതി. ായിക്കോട്ടെ. അല്ല അല്ലെന്നറിയുന്ന അത് കായിക്കോട്ടെ. അല്ല, ഈ പറയുന്ന നമുക്ക് ഇതൊക്കെ ബാധകമാണല്ലോ. നമ്മളെന്താ അത് ആലോചിക്കാത്തത്? പറയുന്ന ഓരോരുത്തർക്കും ഇതൊക്കെ ബാധകമാണ്. നമ്മളും കയ്യും തലയും പുറത്തിട്ട് തന്നെ യാത്ര ചെയ്യുന്നത്. നമ്മളീ നെറ്റിൽ എഴുതിയിട്ടുണ്ട്, അതൊന്നും പാടില്ല. ഇത് ഇത്രയും ആലോചിച്ചാൽ മതി. മറ്റുള്ളവര് മാത്രം അവരൊക്കെ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ ചെയ്യുന്നത് ഞാൻ ശരിയാണ്. അല്ലല്ലോ, ആര് ശരിയല്ല എന്ന് മനസ്സിലാകുമ്പോ പ്രശ്നം തീർന്നു. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം. പിന്നെ സന്യാസത്തിന് സംസ്കൃത ഭാഷാ പ്രാവീണ്യം മാനദണ്ഡമാണോ? പറഞ്ഞല്ലോ, സന്യാസത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഹൃദയശുദ്ധി. അതാണ് എന്റെ ആവശ്യം. അതുണ്ടെങ്കിൽ സന്യാസിയായി ജീവിക്കും, നല്ല ഒരു സന്യാസിയായി ജീവിക്കും. പിന്നെ ഈ സംസ്കൃത ഭാഷ, സംസ്കൃത ഭാഷ എന്ന് പറയുന്നത് ഒരാൾ പഠിക്കുന്നത് വളരെ നല്ലതാണ്, യാതൊരു സംശയവും. അതിന് സന്യാസമായിട്ടൊന്നും ബന്ധപ്പെടുത്തില്ല. എന്തുകൊണ്ട്? ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്നു, മലയാളം പഠിക്കുന്നു, ഫ്രഞ്ച് പഠിക്കുന്നു, റഷ്യൻ പഠിക്കുന്നു. അതുപോലെ ഒരു ഭാഷയാണ് സംസ്കൃതം. അതൊരാൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം. എന്താ ദോഷം? മറ്റേതൊരു ഭാഷയും പഠിക്കും പോലെയാണ്. ഒരാൾക്ക് സംസ്കൃതം പഠിക്കാൻ കഴിയുമെങ്കിൽ നല്ല കാര്യമാണ്. സംസ്കൃതമൊന്നല്ല, നമ്മുടെ ലോകമെന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കും. ഈ മാറുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കാൻ അവസരം കിട്ടിയോ, ഗുണമുള്ളതായോ, അതെല്ലാം പഠിക്കും. പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു വിദ്യ ഇരുന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും അത് പ്രയോജനപ്പെടും, അത് ഉറപ്പാണ്. അതുകൊണ്ട് പിന്നെ സംസ്കൃതം പഠിക്കുന്നത് വളരെ ഗുണമുള്ള കാര്യമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണോ ഈ ഭാഷ പഠിക്കുന്നതിന് മനുഷ്യനൊരു പ്രത്യേക ജീനുണ്ട്. അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ ജീനുള്ളവർക്ക് ഭാഷ പഠിക്കാൻ പറ്റും, അല്ലാത്തവർക്ക് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ജീനുണ്ടെന്ന് സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതം പഠിക്കണം. ഒരുപാട് പ്രയോജനം ഉണ്ടാകും. കാരണം അത് പ്രധാന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോ ശരിയായ രീതിയിൽ സംസ്കൃതം പഠിച്ചവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ശരിയായി സംസ്കൃതം പഠിച്ചവർക്ക് ഡിമാൻഡ് കൂടിക്കൂടി വരും, അതിനെവിടെയെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരും. ആ അതൊന്നും കൊണ്ട് പ്രയോജനമില്ല. അതൊക്കെ വെറുതെ UPSCയുടെ പണം അടിച്ചു മാറ്റാനുള്ള പണികളാണ്. അതിനൊന്നും ഒരു കാര്യമില്ല. അപ്പോ സംസ്കൃതം ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിപ്പുള്ളവരിന്ന് വളരെ കുറവാണ്. ഉള്ളവർക്ക് വലിയ ഡിമാൻഡുമാണ്. അപ്പോ എന്താണ് സംസ്കൃതം അങ്ങനെ പഠിക്കുകയാണെങ്കിൽ പലതരത്തിലും, വളരെ ചെറുപ്പത്തിലൊക്കെ പഠിക്കുകയാണെങ്കിൽ അവർക്ക് പലതരത്തിലും ഗവേഷണ രംഗത്ത് ഉപയോഗിക്കാം, അധ്യാപകരായിട്ട് പ്രവർത്തിക്കാം, മറ്റ് വിവർത്തനം പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം, പത്രപ്രവർത്തനത്തിന് ഉപയോഗിക്കാം, എന്തിന് കമ്പ്യൂട്ടർ സയൻസിൽ പോലും അതിന്റെ ആവശ്യം വരും. അപ്പൊ അതുകൊണ്ട് സംസ്കൃതം പഠിക്കുന്നത് ശരിയായ രീതിയിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ അതിന് കഴിവുണ്ടെങ്കിൽ അത് പ്രത്യേകമാണ്. സംസ്കൃതം പഠിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ മനസ്സിലാക്കണം, അത് വേറെ ഏതൊരു ഭാഷയും പഠിക്കും പോലെ ഉള്ളൂ, അത് കഴിഞ്ഞൊന്നുമില്ല. ഒരു ഭാഷ എന്നുള്ള നിലയ്ക്ക് അതിന് ഒരുപാട് നമുക്കത് പഠിക്കാനുണ്ട്. പിന്നെ സന്യാസം, സന്യാസത്തിന്റെ മാനദണ്ഡം ഞാൻ പറഞ്ഞല്ലോ, സന്യാസത്തിന് വേണ്ട നിർദ്ദേശത്തിൽ ആണ് സന്യാസത്തിന്റെ മാനദണ്ഡം. അപ്പോ ഒരു സന്യാസി സംസ്കൃതം പഠിക്കുന്ന ആളാണെന്ന് വെച്ചാൽ പഠിച്ചാൽ നല്ലത്, കഴിയുമെങ്കിൽ പഠിച്ചാൽ നല്ലതാണ്, കഴിവില്ലെങ്കിൽ പഠിക്കണ്ട, അത്രയും. അപ്പൊ ഞാൻ പഠിക്കണ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കണം. എന്താണ് ഇന്നത്തെ കാലത്ത്, പഴയകാലമല്ല ഇന്നത്തെ കാലത്ത്, മനുഷ്യൻ എന്താണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് എപ്പോഴും അത് ആത്യന്തികമായി അവനവന്റെ തീരുമാനമായിരിക്കും, അവനവൻ തന്നെ തീരുമാനിക്കും. അത് അവനവനെ കുറിച്ചും തന്റെ ചുറ്റുപാടുകളൊക്കെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് തനിക്ക് ഗുണം വരുന്ന കാര്യം വേണമോ വേണ്ടെന്ന് അവൻ തന്നെ തീരുമാനിക്കും. ഗുണമുള്ളത് ചിന്തിച്ച് തീരുമാനിക്കാനുള്ള കഴിവില്ലെങ്കിൽ, അല്ലാത്ത ആരോടെങ്കിലും ചോദിക്കണോ ഇതുകൊണ്ടെന്തെങ്കിലും കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറയും. അതുപോലെ ഗൈഡൻസ് ആരെങ്കിലും സമീപിക്കും, ഇതുകൊണ്ടെന്താ ഗുണം. ഇന്നിപ്പോ ഓരോരോ കോഴ്സുകളും പഠിക്കുമ്പോൾ ആൾക്കാർ പോയി എന്ത് ചെയ്യും, എക്സ്പെർട്ടുകളോട് ചോദിക്കും. മൈക്രോ ബയോളജി പഠിച്ചാൽ എന്താ പ്രയോജനം എന്ന് വെച്ചാൽ, അവരന്വേഷിക്കുന്ന അതിന്റെ തൊഴിൽ സാധ്യതയാണോ, പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തൊഴിൽ കിട്ടും. എല്ലാവരും ഒന്നും പഠിക്കാറില്ല, ഇന്ന ഇന്ന ഇന്ന വേക്കൻസികൾ കിടപ്പുണ്ട്, പഠിച്ച് എടുത്താൽ സാധ്യതയുണ്ട്, അവരത് പഠിക്കും. എന്തിന് എന്തിന് ഏത് ഭാഷ എനിക്കറിയത്തില്ല. ജർമ്മനിയിൽ അങ്ങനെ ലക്ഷക്കണക്കിന് കൊടുക്കുന്നുണ്ടെന്നും എനിക്കറിയത്തില്ല. നമ്മളെ പൊതുവായി ഞാൻ പറയാണ്, അങ്ങനെ സംസ്കൃതം പഠിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ട്, തൊഴിൽ സാധ്യതയുണ്ടെങ്കിൽ പഠിക്കാം. തൊഴിൽ അതൊക്കെ പരിശോധിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ തൊഴിൽ സാധ്യതയുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ പഠിക്കണം, തൊഴിൽ സാധ്യത ഇല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. തൊഴിൽ സാധ്യത ഉണ്ടെങ്കിൽ അത് പഠിക്കാം. അങ്ങനെ തൊഴിൽ സാധ്യത എന്ന് വെച്ചാൽ സർക്കാർ ജോലി തന്നെ വേണമെന്നില്ല, എവിടെയെങ്കിലും അത് പ്രയോഗിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ, നമുക്കൊരു വരുമാനത്തിന് ഒരു വഴിയാവുമെങ്കിൽ അത് പഠിക്കാം. പിന്നെ സന്യാസിമാര് അത് സംസ്കൃതം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ശാസ്ത്രങ്ങളിലൊക്കെ ഉള്ള നല്ല അറിവ് ഉണ്ടാക്കാൻ പറ്റും ഒന്ന്. പിന്നെ സന്യാസിമാർക്ക് ഇത് തന്നെയാണ് ഈ ധർമ്മപ്രചരണം പോലെയുള്ള കാര്യങ്ങൾക്ക് ആ അറിവ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും, പഠിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റും. അപ്പോൾ അങ്ങനെ സന്യാസിമാർക്കും അത് ഗുണമുള്ള കാര്യമാണ്. പക്ഷെ അത് വേണോ വേണ്ട എന്നുള്ള അവനവും തീരുമാനിക്കുന്നു, വേറൊരാൾ പറഞ്ഞിട്ടില്ല തീരുമാനം. ഒരാളിപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ പഠിക്കും എന്ന് പറഞ്ഞ് പഠിക്കരുത്, വേണ്ട എന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കുകയും ചെയ്യരുത്. അവനവും തീരുമാനിക്കണം ഏത് കാര്യം. മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാം, തീരുമാനം സ്വന്തമായിരിക്കും. മറ്റുള്ളവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് പിന്നെ തീരുമാനമെടുക്കാൻ നമുക്ക് തീരെ കഴിവില്ല. കുഴഞ്ഞു മറിഞ്ഞ മനസ്സാണ് ഒരു തീരുമാനം ജീവിതത്തിൽ എടുക്കുന്ന. കഴിവില്ലെങ്കിൽ പിന്നെ വേറെ ആരുടെയെങ്കിലും ചോദിച്ചിട്ട് അവർ പറയും തീരുമാനമുണ്ട്. നമുക്കങ്ങനെ കഴിവില്ലാത്ത ഒരു സ്ഥിതിയാണെങ്കിൽ തീരുമാനിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ പ്രശ്നമൊക്കെ മനസ്സിലാക്കി തീരുമാനിക്കാൻ കഴിവുള്ള ഒരാൾ പറയുന്നത് തീരുമാനം സ്വീകരിക്കും, അല്ല എങ്കിൽ സ്വയം തീരുമാനിക്കുക വേണോ വേണ്ടേ. ഒരാൾ പറഞ്ഞുകൊണ്ട് ചെയ്ത് വേറൊരാൾ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല, അങ്ങനെ വരുന്നത്. സംശയം പഠിക്കുന്നത് വളരെ നല്ലതാണ്, അതിന് യോഗ്യതയുണ്ടെങ്കിൽ പഠിക്കുക. പിന്നെ തൊഴിൽ സാധ്യതയുണ്ടോയെന്ന് നോക്കുക, ഉണ്ടെങ്കിൽ പഠിക്കുക. അല്ല നമ്മൾ പ്രവർത്തിക്കുന്ന ഫീൽഡ് പോലെയാണ്. ഇപ്പൊ സന്യാസത്തിനാണെങ്കിൽ ആശ്രമങ്ങളിലൊക്കെ പഠിച്ചവർക്ക് ഡിമാൻഡാണ്. ഞാൻ സംശയം പഠിച്ചോട്ടില്ല, എനിക്കിപ്പോ ഇവിടെ ഡിമാൻഡ് വന്നില്ല, എന്നെ ആരും തിരിഞ്ഞു നോക്കും, ആരും തിരിഞ്ഞു നോക്കത്തില്ല. പേരുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തണം, അതുകൊണ്ട് പഠിച്ച ആരെങ്കിലും വേണം എന്ന് കരുതിയാണ് ഡിമാൻഡ് വരുന്നത്. അതുകൊണ്ട് ഗുണമുള്ള കാര്യമാണ്, അവനവന്റെ തീരുമാനം ഏത് കാര്യം. കാരണം പഠിപ്പുള്ളവർ കുറഞ്ഞു വരുന്നു, അതുകൊണ്ട് ഉള്ളവർക്ക് ഡിമാൻഡ് കൂടും, അത് ഉറപ്പാണ്. ഞാനീ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നോണ്ടാണ് എത്ര പേരാണ് എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്, അതെന്താണ് ഇതെന്താണ് ആ സംസ്കൃതം ശരിയാണ് മലയാളം ശരിയാണ് ശരിയാണോ. ഞാൻ നിർത്തി, കാരണം സമയം മുഴുവൻ ഫോണിൽ പോകുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തി വെച്ച്, അത്യാവശ്യം മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കാറുള്ളൂ. എന്നുവെച്ചാൽ അതിന് ഡിമാൻഡുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുണ്ട്. ഭാഷാപരമായി തന്നെ ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങളും ഒന്നും അറിവില്ല. അപ്പം നമ്മളടുത്ത് ജോലി പഠിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് എന്ത് കാര്യം പഠിക്കാൻ അവസരം കിട്ടിയാൽ പഠിക്കും. ഗുസ്തി ആയാലും ശരി, കുഴപ്പമില്ല, അവസരം കിട്ടിയാൽ പഠിക്കുന്നു. സന്യാസത്തിന് അത് ഒന്നേ ഉള്ളൂ യോഗ്യത, ഹൃദയശുദ്ധി. അതുണ്ടെങ്കിൽ സന്യാസിക്കും. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? വർത്തമാനത്തെ കാലത്ത് ആശ്രമ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് സംസ്കൃത ഭാഷ വേദ പഠനങ്ങൾ ആവശ്യമാണ്. എന്നുവെച്ചാൽ ഈ ഇങ്ങനെയുള്ള ഈ പ്രസ്ഥാനങ്ങൾ നടത്തുന്നവർക്ക് സംസ്കൃത പഠനം ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ, ഈ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് വെറും എൻ ജി ഒകളാകാൻ പാടില്ല, അങ്ങനെ ഇത് പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥാപനങ്ങൾ ഇതുമായിട്ട് ഇപ്പോ ആൾക്കാർ ഹോട്ടൽ നടത്തുന്നുണ്ട്, നമ്മൾ ഊട്ടുവര നടത്തുന്നുണ്ട്. അപ്പോ ഹോട്ടൽ നടത്തുന്നതിനുള്ള യോഗ്യത മതിയാ ഊട്ടുവര നടത്തുന്നതിനെന്ന് ചോദിച്ചാൽ പോരാ. ചിലപ്പോ വോട്ടുപേര നടത്തുന്നതിനും നല്ല രീതിയിൽ വോട്ടെണ്ണം നടത്തുന്നു, അത് നടക്കും. അപ്പൊ നമുക്ക് അത്ര രീതിയിൽ നടത്താൻ പറ്റില്ല. അപ്പൊ വോട്ടുപേര നടത്തുന്നവന് വേണ്ട എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വോട്ടർ നടത്തുന്നവൻ ഇല്ലാത്ത ഒന്ന് വേണം. എന്താണ് എന്താണ് വേണ്ടത്? ഒരു ആത്മീയമായ കാഴ്ചപ്പാട് വേണം എല്ലാ കാര്യങ്ങളിലും. ഒരു സ്പിരിച്വൽ ടച്ച് എന്ന് പറയും എല്ലാ കാര്യങ്ങളിലും വേണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അതിനുവേണ്ട വിദ്യാഭ്യാസവും ഉണ്ടായിരിക്കുന്ന നല്ലതാണ്. അത് അതിനു വേണ്ടിയിട്ടാണ്, അതിനുവേണ്ട എല്ലാ വിദ്യാഭ്യാസവും വേണം. അത് സംസ്കൃതമാണോ മലയാളമാണോ ഇംഗ്ലീഷാണോ എന്നുള്ളതല്ല പ്രശ്നം. വിദ്യാഭ്യാസം ഇവിടെ ആധ്യാത്മികമായ ഒരു വിദ്യാഭ്യാസം ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഈ മൈതാനത്ത് ഹോട്ടൽ നടത്തുന്നവനും ഇവിടെ വീട്ടുകാരെ നടത്തുന്നതും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അത് രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അത് ഞാൻ പറയുന്നത് പൊതുവായിട്ട്. അപ്പോ ശരിയായ ഒരു ആധ്യാത്മിക കാഴ്ചപ്പാട് വേണം. പിന്നെ ഇത് പോട്ടെ, നിങ്ങളൊരു ബ്രാഞ്ചിൽ തന്നെ ഇരിക്കുന്നു എന്ന് വരട്ടെ. നിങ്ങൾ ബ്രാഞ്ചിലിരുന്ന് ബ്രാഞ്ച് നടത്തുക എന്ന് വെച്ചാൽ അവിടെ വർഷം തോറും പെയിന്റ് അടിക്കുക, വാഴ കുഴിച്ചു വയ്ക്കുക, കൊല വെട്ടുക, പിന്നെ എന്താണ് മെയിൻ്റനൻസ് നടത്തുക, ഇതൊക്കെ ചെയ്യുന്നതിന് നിങ്ങൾ സന്യാസിയാവണമെന്നില്ല. ആർക്കും ചെയ്യാം. സന്യാസിയായിട്ടാണ് ഇരുന്ന് അവിടെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യുന്നതല്ലാണോ, അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് അവന് അവിടെ വരുന്ന ആൾക്കാർക്ക് ആത്മീയമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനുള്ള ഒരു ശേഷിയുടെ ഉണ്ടായിരുന്നാൽ അപ്പോൾ അത് എന്തുവരും ഒരു എൻ ജി ഒയിൽ നിന്ന് വ്യത്യസ്തമാകും, ഒരു ആധ്യാത്മിക കേന്ദ്രമാണ്. ആ കഴിവൂടെ വേണം. ആധ്യാത്മികമായി അവർ വരുമ്പോൾ അവരെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവൂടെ വേണം. അതിന് വേണ്ട വിദ്യാഭ്യാസം വേണം. അത് സംസ്കൃതം മലയാളം ഇംഗ്ലീഷ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ആധ്യാത്മിക വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ അല്ല ഒരു സ്ഥാപനം നടത്തുന്നതിനുള്ള എന്താണ് കേവലം എം ബി എ യോഗ്യത പോലെ. അതിനപ്പുറം ആ ഒരു ആത്മീയ യോഗ്യതയോടെ വേണം. ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. നിങ്ങൾ ഒരു നല്ല മാനേജരായിട്ട് അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മീയമായ ഒരു ഉൾക്കരുത്തില്ലെങ്കിൽ നിങ്ങൾ അവിടെ ചിലപ്പം എന്താണ് സന്യാസി എന്ന് പറയുന്നത് ഭൗതികനായി പോകും. നമ്മൾ തന്നെ അറിയത്തില്ല. മനുഷ്യജീവി എന്ന് പറയുന്നത് വളരെ ദുർബലനാണ്. അപ്പൊ ഏത് സമയവും ദൗർബല്യങ്ങളിലേക്ക് പോകാം. അതൊക്കെ പോകാതിരിക്കുന്നതിന് ഉള്ള ഒരു ആധ്യാത്മികമായ ഉൾക്കാഴ്ച ഒരാൾക്ക് വേണമെങ്കിൽ, അങ്ങനെ പോയാൽ തിരിച്ചു വരണമെങ്കിൽ ഒക്കെ ഒരു ആത്മീയ ഉൾക്കാഴ്ചയ്ക്ക് വേണ്ട ആധ്യാത്മിക വിദ്യാഭ്യാസം വളരെ ആവശ്യമാണ്. അതുകൊണ്ട് സ്ഥാപനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. കൃത്യമായി പെയിന്റ് അടിക്കുകയും പ്ലംബിങ്ങും ഇലക്ട്രിക്കൽ വയറിങ്ങും ഒക്കെ ചെയ്യുന്നതല്ല സ്ഥാപനം നടത്തുക എന്ന് പറയുന്നത്. അവിടെ വരുന്ന ജനങ്ങളെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ഇതാണ്. അപ്പൊ നിങ്ങളൊരു സ്ഥാപനത്തിൽ ചെന്നിരുന്നല്ലെങ്കിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അവിടെ വരുന്ന ആൾക്കാർ നിങ്ങൾ വെറും ഒരു സാധാരണ ലൗകികനായിട്ടാണ് തിരിച്ചറിയണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മീയമായ ഗുണവിശേഷം ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിന് കൂടുതൽ സൗകര്യമാവും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു ആധ്യാത്മികമായ നല്ല ആൾക്കാരെ പറ്റിക്കുന്ന ആത്മീയതയല്ല, അല്ലാത്ത രീതി എന്നുവെച്ചാൽ ആരെങ്കിലും വരുന്നു, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് പറയുന്നു, അതിന് നമുക്ക് എന്താണ് അവരേതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിയും, അതാണ് ആത്മീയ സഹായം എന്ന് പറയും. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നമുക്കൊരു ശേഷിയുണ്ടെങ്കിൽ നമ്മളെ വെറും അവിടുത്തെ ഒരു കൈകാര്യക്കാരനായിരുന്നു എന്നാണ് നടത്തിപ്പുകാരനായിട്ടായിരിക്കില്ല ആൾക്കാർ കാണും. എല്ലായിടത്തും അത് ആവശ്യമാണ്. അപ്പോ നമ്മളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു ആധ്യാത്മികമായ ഒരു നിലപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ അതിനുള്ള ശേഷി നമുക്കുണ്ടായിരിക്കും. അതുകൊണ്ട് വെറുതെ സ്ഥാപനങ്ങൾ നടത്തുക, മാനേജരായിരിക്കുക എന്ന് പറയുന്നതല്ല. അങ്ങനെ ചെയ്യാമെങ്കിൽ നല്ലതാണ്. രണ്ടും കൂടെ ഒരുമിച്ച് വരണം. പ്രസ്ഥാനം നടത്തുന്നതിനുള്ള കഴിവും വേണം, ആധ്യാത്മികമായി എന്താണ് ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനുള്ള ഒരു കഴിവും വേണം, രണ്ടും വേണം. ആ എന്നൊക്കെ പറയുന്ന അതൊക്കെ തന്നെ, രണ്ടും വേണം, രണ്ടും കൂടെ ഉണ്ടായാലേ പറ്റും. നിങ്ങൾക്ക് ആധ്യാത്മികമായ രീതിയിൽ ഒരു ശരിയായ കാഴ്ചപ്പാടും ആൾക്കാരെ സമീപിക്കാനും കഴിഞ്ഞാൽ നിങ്ങളുടെ ഭൗതികമായി ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ പോലും അവർ സഹിക്കും, പോരായ്മ വഹിക്കും. പക്ഷെ നിങ്ങൾ ഭൗതികമായി വളരെ സമർത്ഥമായി ചെയ്യുകയും ആധ്യാത്മികമായി നിങ്ങൾ പരാജയപ്പെട്ടാൽ സഹിക്കില്ല ആൾക്കാർ, പ്രശ്നമാണ്. അവരെക്കൊണ്ട് എന്താണ് കൂടെ താമസിക്കുന്നവർക്ക് യാതൊരു ഉപദ്രവമില്ല, അവരാരെയും നേരെ കിടന്നും ബഹളം ഉണ്ടാക്കത്തില്ല. ആ ആര് സ്വന്തം കാര്യം പറ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കാം. സ്വന്തം കാര്യം വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നമ്മളെന്ന് പറഞ്ഞു. അങ്ങനെ പറയെങ്കിലും സ്വയം മാറിയിരിക്കാൻ പറ്റുമെന്ന് നോക്കിയാണ് അത് പറ്റും. അപ്പോ അത് അങ്ങനെയാണ്. ധർമ്മസ്ഥാപനങ്ങൾ നടത്തുന്നതിന് നമുക്ക് രണ്ടു വശം വേണം, ഭൗതികമായ സാമർത്ഥ്യം വേണം, ആത്മീയമായ ഒരു ഉൾക്കാഴ്ചയും വേണം. അതിനു വേണ്ട എന്താണ് വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ അത് നമ്മൾ നേടും. മനസ്സിലായോ? പിന്നെ ആധുനിക കാലത്ത് ആശ്രമ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പങ്ക്. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മള് ഈ സ്കൂളിൽ പഠിക്കുന്നത് അതൊരു അടിസ്ഥാന വിദ്യാഭ്യാസം, അത് നമുക്ക് വേണ്ടതാണ്, നമ്മൾ നല്ലതാണ്. ഇപ്പൊ കോളേജിൽ പഠിക്കുന്നത് അതും പറ്റുമെങ്കിൽ അതും നല്ലതാണ്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് അറിവുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് വേണ്ട വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതിലൊക്കെ ഉപരിയായിട്ട്, ഇത് വേണ്ടെന്ന് ഞാൻ പറയില്ല, എന്താണ് നമ്മുടെ ചുറ്റുപാടുകൾ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തെ നിരീക്ഷിച്ച് അതനുസരിച്ച് നമ്മൾ മാറുകയും ആണ് നമ്മളെ മാറ്റം അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സ്കൂളിൽ അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടുന്നത് വളരെ ആവശ്യമാണ് ഇന്നത്തെ കാലത്ത്. കോളേജിലൊക്കെ പോയി ഒരാൾ പഠിക്കുകയെന്ന് വെച്ചാൽ അവരുടെ ഒരേ ഒരു ലക്ഷ്യമായിരുന്നു എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് ആ പരീക്ഷ പാസ്സാകുക, അതുകൊണ്ട് കുറെ കാണാതെ പഠിച്ച് കോപ്പി അടിച്ചു വെക്കുക എഴുതി പരീക്ഷ പാസ്സാകും. അതുകൊണ്ടൊന്നും വലിയ ജീവിതത്തിൽ വലിയ പ്രയോജനം വരത്തില്ല. ചിലപ്പോൾ ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ കിട്ടിയാൽ അവർ വരുമാന മാർഗമാകും, അത്രയേ ഉള്ളൂ. എന്നാലും അവർ ജീവിതത്തിൽ വിജയിക്കണമെന്നൊന്നും. നമ്മൾ മാറുന്ന സമൂഹത്തെ എപ്പോഴും നിരീക്ഷിക്കുക, അതിനനുസരിച്ച് നമ്മൾ മാറുക, അതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക, അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, അതിനൊരു ആത്മീയ പിൻബലം ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥാപനങ്ങളൊക്കെ നോക്കാം, നടത്താം. അത് ഏറ്റവും വലിയൊരു വിഷയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെ പ്രവർത്തിച്ചാലും ശരി, നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ വിശ്വാസം ആർജിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാന സംഗതിയാണ്. അപ്പൊ നമ്മുടെ ഉള്ള് അതില് ഈ പറയുന്ന പോലെ കാപട്യം, വഞ്ചന ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് വിശ്വാസം ആർജിക്കാം. അങ്ങനെയാണെങ്കിലും ഇതെല്ലാം ഒളിച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ചു കാലമൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാം. പക്ഷെ കുറച്ചങ്ങ് മുമ്പോട്ട് ചെല്ലുമ്പം എവിടെയെങ്കിലും അത് പുറത്തായി പോകും. അപ്പോ നമ്മൾ പ്രവർത്തിക്കുന്നിടത്ത് നമ്മളോട് സഹകരിക്കുന്നവരുടെ വിശ്വാസം ആർജിക്കുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് നമുക്കൊരു നേർമയുള്ള മനസ്സുണ്ടെങ്കിലേ സാധിക്കും. അപ്പോ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന അങ്ങനെ ഉപകരിക്കുന്നതായിരിക്കണം, അല്ലാതെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ജീവിതത്തിൽ അതിന് വലിയ പ്രയോജനം വരത്തില്ല. ചിലപ്പോൾ സാമ്പത്തികത്തിന് അത് സഹായിച്ചത് ജീവിതത്തിനത് സഹായിക്കണം. നമ്മുടെ കൂടെ ജീവിക്കുന്നവരോട് എന്താണ് നമുക്കൊരു സൗഹാർദ്ദം സ്ഥാപിച്ചെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല മനസ്സുണ്ടെങ്കിൽ അത് സാധിക്കും. അത് പറഞ്ഞില്ലേ. ഇതിലൊക്കെ പ്രധാനം അവനവന്റെ മനസ്സിന്റെ നേർമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗുരു പറയും മനസ്സ് ശുദ്ധമായിരിക്കും, മനസ്സ് ശുദ്ധമായിരിക്കും, ഇതാണ് വേണ്ടത് ഗുരു പറയുന്നതാണ്. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വളവുകളും തിരിവുകളും ഒക്കെ ജന്മന നമുക്കുള്ളതാണ്, എല്ലാ മനുഷ്യരിലും ഉള്ളതാണ്. ആത്മീയത കൊണ്ട് അതൊക്കെ മാറ്റിയെടുക്കും. ഓ സമയം